ബ്രഹ്മസൂത്രം അധ്യായം ഒന്ന് പാദം ഒന്ന് അധികരണം അഞ്ച് സൂത്രം ആറ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ഷതേർണാശബ്ദം അതിനെ തുടർന്നാണ് വന്നത്. ആത്മശബ്ദാത് അതാണ് ഇവിടെ അവസാനമായി പറയുന്നത്. സദ്വസ്തു ആത്മശബ്ദാത്മ ഗുണം, അതിന്റെ തന്നെ വ്യാഖ്യാനമാണ്. തദൈക്ഷത സദൈവ സൗമ്യ ഇതമഗ്ര ആസീ. അവിടെ സത്ത് മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തദൈക്ഷത. ഇപ്പോ എന്താ സങ്കല്പിച്ച സത്ത്? ആ സത്ത് എന്താണ്, പ്രധാനമാണോ അതോ ബ്രഹ്മമാണോ? അതിനിവിടെ പറഞ്ഞു ആത്മശബ്ദാത്. ആത്മ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, അത് പ്രധാനമല്ല. പ്രധാനം എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഗൗണമായി അവിടെ പ്രയോഗിച്ചു എന്ന് പറയാം. വാസ്തവത്തിൽ പ്രധാനമല്ല, എന്നാലും പ്രധാനം സങ്കല്പിച്ചു എന്ന് വരാം. പക്ഷെ ഇവിടെ മുഖ്യം തന്നെയാണ് ആത്മശബ്ദം കൊണ്ട്. സാധാരണ ആത്മശബ്ദം എന്ന് പറയുമ്പോൾ ജീവാത്മാവ് എന്നുള്ള തരത്തിലുള്ള അർത്ഥം എടുക്കുന്നു. ജീവാത്മാവ് എന്നെടുക്കുമ്പോൾ ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യ വിശേഷം എന്നുള്ള അർത്ഥം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു അത് ജീവാത്മാവ് തന്നെയാണ്, പക്ഷെ ഈ ശരീര പരിച്ഛിന്നമായിരിക്കുന്ന ഒന്ന്, അങ്ങനെ എടുക്കണ്ട. ആത്മാ എന്ന് പറഞ്ഞാൽ അതിന്റെ മുഖ്യമായ അർത്ഥത്തെ എടുക്കണം. എന്താണത്? സ്വരൂപം എന്നെടുക്കണം. ആത്മാഹി നാമ സ്വരൂപം ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട. സ്വരൂപം എന്ന് പറയുമ്പോൾ എന്താണോ, ഇവിടെ സാങ്കേതികമാർ രണ്ടായി തിരിച്ച് പുരുഷനും പ്രധാനവും പ്രധാനത്തെ ജഡവും എന്ന് പറയുന്നു. ഇപ്പം ജഡസ്വരൂപം അങ്ങനെ എടുക്കരുത്, ജഡസ്വരൂപം എന്താ? ജഡവസ്തു. അതാണ് സങ്കല്പിച്ചതല്ല. എന്താണ് ആത്മന ജീവേന? അത് ചിസ്വരൂപമാണ്. അതിന്റെ സ്വരൂപം ബ്രഹ്മമാണ്, ചൈതന്യമാണ്. അങ്ങനെ എടുക്കണം. ആ ചൈതന്യത്തിലെ ചൈതന്യസ്വരൂപമായിരിക്കുന്ന ആ പുരുഷന് ഈക്ഷണം സംഭവിക്കത്തുള്ളൂ. സങ്കല്പം സൃഷ്ടിയെ സംബന്ധിച്ചുള്ള സങ്കല്പം അവിടെ സംഭവിക്കത്തുള്ളൂ, അല്ല ജഡത്തെ സംഭവിക്കത്തില്ല. അതാണ് ഇതിന്റെ താല്പര്യം എന്നാണ്. അവിടെ വീണ്ടും സംശയം വരുന്നു. അഥ ഉച്ചേത അചേതനേ വി പ്രധാനേ ഭവതി ആത്മശബ്ദ. അചേതനം എന്ന് പറയുന്നിടത്തല്ല ജഡം എന്ന് മനസ്സിലാക്കുന്നു. ജഡമായ പ്രധാനത്തിനും ആത്മശബ്ദം പ്രയോഗിക്കാം. എന്തുകൊണ്ട് പാടില്ല? ആത്മാ എന്ന് പറയുന്നത് ജഡമായാൽ എന്താണ്, എന്താ കുഴപ്പം? നമ്മൾ പറയുന്നു ചേതനൻ ബ്രഹ്മം, അതിനെ ആത്മശബ്ദം പ്രയോഗിക്കാവുന്നു. ജഡത്തില്ലായാലെന്താ? എന്തുകൊണ്ട് ആത്മന സർവാർത്ഥകാരിത്വ? പുരുഷന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നത് പ്രകൃതിയാണ്. ആത്യന്തികമായി രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഭോഗം, മറ്റൊന്ന് അപവർഗം. ഈ എല്ലാ അനുഭവങ്ങളും പുരുഷന് പകർന്നു കൊടുക്കുന്നത് പ്രകൃതിയാണ്. പിന്നെ അതിൽ നിന്നെല്ലാം പുരുഷനെ മുക്തനാക്കുന്നതും പ്രകൃതിയാണ്. അതാണ് പറയുന്നത് സർവാർത്ഥകാരി. സർവാർത്ഥങ്ങളും പുരുഷാർത്ഥങ്ങളെന്ന് പറയുമല്ലോ, എല്ലാം ധർമാർത്ഥകം മോക്ഷം എന്ന് പറയുന്നത് ഇവയെല്ലാം ചെയ്തു കൊടുക്കുന്നത് പ്രകൃതിയാണ്. അതുകൊണ്ടെന്താ? യഥാ രാജ്ഞ സർവാർത്ഥകാരുണ്യ ഭൃത്യേ ഭവതി ആത്മശബ്ദോ മമ ആത്മാ ഭദ്രസേന. സാധാരണ പറയാറുണ്ട് എന്റെ ജീവനാണ്, എന്റെ പ്രാണനാണെന്നൊക്കെ വേറെ ആളെ ഉദ്ദേശിച്ച് പറയാറുണ്ട്. ജീവനും പ്രാണനൊന്നും ആയിട്ടല്ല, ജീവൻ താൻ തന്നെയാണ്, പ്രാണൻ തന്റേതാണ്. എന്നാലും അടുത്തിരിക്കുന്ന ഒരാളിനെ കുറിച്ച് പറയും, അവിടെ അത്രയും ഇഷ്ടം തോന്നുന്നു. അതുപോലെ രാജാവ് പറയുന്നു, രാജാവിന്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നു. മന്ത്രി എല്ലാത്തിലും രാജാവിനെ സഹായിക്കുന്നു, രാജാവിന്റെ പൂർണ്ണമായ വിശ്വസ്തൻ. രാജാവിനോട് അങ്ങേറ്റത്തെ ഭക്തിയുള്ള ആളിനോട് പറയുന്നു, അവൻ എന്റെ ആത്മാവാണെന്ന് പറയുന്നു. അതുപോലെ അപ്പോ ആത്മശബ്ദം തന്നിൽ നിന്ന് അന്യമായ മറ്റൊന്നിനും പ്രയോഗിച്ചു. ആത്മശബ്ദം തന്നിലേ പ്രയോഗിക്കാവുന്നൊന്നുമില്ല. അതുപോലെ പുരുഷനിൽ നിന്നും അന്യമായ പ്രധാനത്തിനും ആത്മശബ്ദം പ്രയോഗിക്കും. ആത്മീയന ജീവന, ആത്മാ പ്രധാനമാണ്, ജഡമാണ്. യഥാരാജ്ഞ രാജാവിന്റെ സർവാർത്ഥകാരനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭൃത്യെ ഭൃത്യനിൽ ഭവത്തി ആത്മശബ്ദ, ആത്മശബ്ദം പ്രയോഗിക്കാറുണ്ട്. എങ്ങനെ? മമ ആത്മാ ഭദ്രസേന, ഈ ഭദ്രസേന ആരുടെ പേരാണ്? മന്ത്രിയോ ഭൃത്യനുമാരോ ആവാം. അവൻ എന്താണ്? എന്റെ ആത്മാവാണ്, അല്ലെങ്കിൽ എന്റെ പ്രാണനാണ്, എന്റെ ജീവനാണ് എന്നിങ്ങനെ. പ്രധാനം ഹി പുരുഷസ്യ ആത്മനോ ഭോഗാപകരോതി. പ്രധാനത്തിന്റെ എന്താ ജോലി? അത് ജഡമാണെങ്കിലും പുരുഷന് ഭോഗ അപവർഗങ്ങളെ കൊടുക്കും. അങ്ങനെ പുരുഷന് ഉപകരിക്കുന്നു. രാജ്ഞൈവ ഭൃത്യ സന്ധി വിഗ്രഹാദിഷവർത്തം മനഃ. രാജാവിന് ഭൃത്യനെന്നതുപോലെ എന്താണ്, എല്ലാ കാര്യങ്ങളിലും സന്ധിയിലും വിഗ്രഹത്തിലും യുദ്ധത്തിലും സമാധാനത്തിലും എല്ലാം കൂടെ നിൽക്കുന്നു. അവനാണല്ലോ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അങ്ങനെ സർവത്തിനും തനിക്കൊപ്പം നിൽക്കുന്നവനെ പറയുന്നു, അവൻ എന്റെ ആത്മാവാണ്, പ്രാണനാണ്, പ്രിയനാണ്. അതുപോലെ എവിടെയും പ്രയോഗിച്ചു എന്ന് വന്നാലോ അഥവാ ഏകൈവ ആത്മശബ്ദ. അതൊരു പക്ഷം, ഇനി മറ്റൊന്ന് എന്നുവെച്ചാൽ പറഞ്ഞതനുസരിച്ച് ആത്മശബ്ദം പ്രധാനത്തിനും പ്രയോഗിക്കാം. അതുകൊണ്ട് സങ്കല്പിച്ച എന്താണ്? പ്രധാനം തന്നെയാണ്, സൃഷ്ടിയെ സംബന്ധിച്ച് പുരുഷനല്ല. ഇനി മറ്റൊരു പക്ഷം, അഥവാ ഏകൈവ ആത്മശബ്ദ ചേതന അചേതന വിഷയോ ഭവിഷ്യതി, അല്ലെങ്കിൽ ഒരേ ഒരു ആത്മശബ്ദം തന്നെ രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാം. ചേതന വിഷയവും അചേതന വിഷയവും, ചേതനാർത്ഥത്തിനും ജഡാർത്ഥത്തിനും. അചേതനം എന്ന് വെച്ചാൽ ജഡം. ഒരേ ഒരു ആത്മശബ്ദം തന്നെ ഈ രണ്ടർത്ഥത്തിനും പ്രയോഗിക്കാം, ചേതനം ജഡം എന്നിങ്ങനെ പ്രയോഗിക്കാം. അതുകൊണ്ടെന്താ ഭൂതാത്മ ഇന്ദ്രിയാത്മേതിജ പ്രയോഗ ദർശനം അങ്ങനെ പറയാറുണ്ടല്ലോ. ഭൂതാത്മ ഇന്ദ്രിയാത്മ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. സർവഭൂതാത്മ ഭൂതാത്മ അങ്ങനെ പ്രയോഗിക്കാറില്ലേ. അപ്പോൾ ഭൂതം എന്ന് പറയുന്നത് ജഡമാണ്, അതിൽ ആത്മശബ്ദം പ്രയോഗിച്ചു. ഇന്ദ്രിയം ജഡമാണ്, അതിൽ ആത്മശബ്ദം പ്രയോഗിച്ചു. യഥാ ഏകൈവ ജ്യോതി ശബ്ദ ക്രതു ജ്വലന വിഷയം, ഏതുപോലെ പറയുന്നു അത് ചിലപ്പോൾ ലോകത്തിൽ പ്രയോഗിക്കാം. ഇവിടെ ശ്രുതി നോക്കണ്ടേ, ശ്രുതി നോക്കിയില്ലേ ഇവിടെ താല്പര്യത്തെ നിർണയിക്കുന്നത്. ശ്രുതിയിൽ എവിടെ പറഞ്ഞിരിക്കുന്നു അത് പറയാം. ഒരേ ഒരു അഥ ഏഷ ജ്യോതി എന്നിങ്ങനെ അവിടെ ജ്യോതിശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് കർത്തു യാഗം എന്നുള്ള അർത്ഥത്തിനും ജ്വലനം അഗ്നി എന്നുള്ള അർത്ഥത്തിനുമാണ്. യാഗം എന്നുള്ള അർത്ഥത്തിനും അഗ്നി എന്നുള്ള അർത്ഥത്തിനും പ്രയോഗിച്ചിരിക്കുന്നു. ഒരേ ശബ്ദം തന്നെ രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാം. ഒരേ ശബ്ദം തന്നെ ഇവിടെ എന്താണ് ആത്മശബ്ദം ചേതനൻ എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കാം, പ്രധാനം ജഡം എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കാം. അതെന്താ ദോഷം? ഒരു ശബ്ദത്തിന് ഒരേ അർത്ഥമേ പാടുള്ളൂ എന്നാലും പറയുന്നില്ലല്ലോ. തത്ര കുത്തഹ ഏതത് ആത്മശബ്ദാദി ഈക്ഷതേ അഗൗണം. അതുകൊണ്ട് ഇവിടെ ആത്മശബ്ദാദ ഗൗണം എന്നല്ലേ പറഞ്ഞു, ഗുണമല്ല എന്ന് പറഞ്ഞു. അഗൗണം അതെങ്ങനെ പറയാൻ പറ്റും? ആത്മശബ്ദം കൊണ്ട് ഗുണമല്ല. ആത്മശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ്, പ്രധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രധാനത്തിൽ തന്നെയാണ് മുഖ്യമായ ഇക്ഷതൃത്വം. പുരുഷനല്ല, അതുകൊണ്ട് പ്രധാനം സങ്കല്പിച്ചു സൃഷ്ടിയുണ്ടായി. പുരുഷന്റെ ആവശ്യമില്ലെന്നാണ് ഉത്തരം. പഠതി അടുത്ത സൂത്രം. തന്നിഷ്ടസ്യ മോക്ഷോപദേശാത് രണ്ടു പദമാണ്. തന്നിഷ്ടസ്യ മോക്ഷോപദേശാത് ന പ്രജാപ്രധാനം അചേതനം ആത്മശബ്ദാലംബനം ഭവിതുമർഹതി. അചേതനമായ പ്രധാനം ജഡമായ പ്രധാനം അല്ല ആത്മശബ്ദാലംബനം എന്ന് വെച്ചാൽ ആത്മശബ്ദത്തിന്റെ അർത്ഥം. എന്തുകൊണ്ട്? സാത്മാതി പ്രകൃതം സദാണിമാനമാദായ തത്വമസ്യേതകേതോ ഇതി ചേതനസ്യ ശേതകേതുർ മോക്ഷയേതവ്യസ്യ തന്നിഷ്ഠാം ഉപദിശ്യ ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവ ചിദം യാവന്ന വിമോക്ഷേ അധ സമ്പസ്യേ ഇതി മോക്ഷോപദേശ. ഇവിടെ വെറും ഒരു ആത്മശബ്ദം എങ്ങും തൊടാതെയുള്ള ഒരു ആത്മശബ്ദത്തെ മാത്രം എടുത്ത് ചിന്തിക്കണ്ട, പൂർവാപരബദ്ധമായി ചിന്തിക്കും. എല്ലാ ശാസ്ത്രങ്ങളുടെയും താല്പര്യ നിർണയത്തിന് വേണ്ടിയിട്ട് ശാസ്ത്രത്തിന്റെ ആകെയുള്ള താല്പര്യത്തെ കാണും. എന്നാൽ അതിന്റെ ശരിയായ താല്പര്യം നിർണയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സാറിന് പറയുന്നത് ഉപക്രമ ഉപസംഹാരം അഭ്യാസ അപൂർവത ഫലം അർത്ഥവാദ ഉപപത്തി ഇതെല്ലാം നോക്കിയിട്ടാണ് അമീമാസകന്മാരുടെ നിയമമാണ്. ഏതെങ്കിലും ഒരു വേദഭാഗത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കണം. അത് ഏത് ക്രതുവിനെ സംബന്ധിച്ചാണ്, ഏത് യാഗത്തെ സംബന്ധിച്ചാണ്, ഇത്തരം കാര്യങ്ങൾ എല്ലാം നയിക്കുന്നതിന് മീമാംസകർ ഒരു നിയമം ഉണ്ടാക്കി. അതാണ് ഉപക്രമ ഉപസംഹാരം അഭ്യാസ അപൂർവത ഫലം അർത്ഥവാദം ഉപപത്തിയല്ലോ. അതേ നിയമം തന്നെ ഇവിടെ അദ്വൈതികൾ സ്വീകരിക്കുന്നു. എന്നിട്ട് താല്പര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു ഇതിനെ. അത് എത്രയോ കാലം ചർച്ച ചെയ്യും. ഏതെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യും, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്യത്തെ അടർത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ വാക്യമാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ താല്പര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. മൊത്തം താല്പര്യം നോക്കണം. ഇതുവരെയുള്ള ചർച്ചകളുടെ താല്പര്യം എന്താണ്? എന്നോട് ചിലരൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്, ഇന്നലെ എന്താ അങ്ങനെ പറഞ്ഞത്, മെനയാന്ന് പറഞ്ഞത്, അതിനു മുമ്പ് പറഞ്ഞതെല്ലാം കേട്ടിട്ട് അങ്ങനെ ചോദിക്കാൻ പാടും. പഴയത് പറഞ്ഞതെല്ലാം മറന്നുപോയിട്ട് ഇന്നലെ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സമാനം പറയാനോ? ഇപ്പൊ ശാസ്ത്ര ചർച്ച അങ്ങനെയാണ്, അതിനൊരു സമഗ്രതയുണ്ട്. ആ സമഗ്രതയിൽ നാനാ വിഷയങ്ങൾ അന്തർഭവിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് അതിന്റെ അതാണ് സമഗ്രത എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള ഒരു ആത്മശബ്ദത്തെ മാത്രം എടുത്താൽ പോരെ. ഈ ആത്മശബ്ദത്തെക്കുറിച്ച് മുമ്പും പിമ്പുമെല്ലാം എന്ത് പറഞ്ഞിരിക്കുന്നു? അത് നോക്കിയിട്ട് വേണം താല്പര്യത്തെ നിർണയിക്കാൻ. അതിവിടെ സാത്മ ഇതി പ്രകൃതം സദ് അണിമാനം ആദായ ആദ്യം പറഞ്ഞു. സാത്മാ തത്വമസി ശ്വേതഗേതു അവിടുത്തെ സ ആത്മാ അവിടെ ആത്മശബ്ദത്തെ തന്നെ പറഞ്ഞു. പക്ഷെ ആത്മശബ്ദം എങ്ങനെയുള്ളത്? ആത്മശബ്ദത്തിന്റെ നിഘണ്ടു നോക്കി അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല, അത് വലിയ അബദ്ധത്തിൽ ചെന്നുകയാണ്. നിഘണ്ടു ആവശ്യമാണ്, പക്ഷെ സർവത്ര ഒരാൾ നിഘണ്ടു നോക്കി അർത്ഥം പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ വായിച്ച അർത്ഥം മനസ്സിലാകാത്തവരെന്ത് ചെയ്യും? നിഘണ്ടു എടുത്ത് വെച്ച് നോക്കും, അവിടെ എന്തർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. നിഘണ്ടുവിൽ നാനാ അർത്ഥങ്ങൾ പറഞ്ഞിരിക്കും. ചിലപ്പോൾ ഇവിടെ സന്ദർഭത്തിന് യോജിച്ച അർത്ഥം കിട്ടിയില്ലെന്നും വരും. പക്ഷേ എന്താണ് പറയുന്നതിന്റെ താല്പര്യം എന്നും മനസ്സിലാകാത്തതാണ്, പിന്നെ നിഘണ്ടുവിനെ ആശ്രയിക്കാനേ പറ്റും. അത് ശരിയായ അർത്ഥം കിട്ടണമെന്നില്ല. പലരും വ്യാഖ്യാതാക്കൾ നിഘണ്ടു നോക്കി വ്യാഖ്യാനിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ശബ്ദ വ്യുത്പത്തിയെ കുറിച്ച് പരിചയമില്ലാത്തവർ, എങ്ങനെയാണ് ഒരു ശബ്ദം വ്യുത്പന്നമാകുന്നു എന്ന് പരിചയമില്ലാത്തവർക്കാണ് നിഖണ്ഡുവിനെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത്. ആ ശബ്ദ വ്യുത്പത്തിയെ അറിയാമെന്നുള്ള ഒരാളിന് ആ ശബ്ദം കാണുമ്പോൾ സാഹചര്യം അനുസരിച്ച് എങ്ങനെയാണ് അവിടെ ശക്തിഗ്രഹം സംഭവിക്കുന്ന അർത്ഥം ഞാൻ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകും. അതുകൊണ്ടിവിടെ ആത്മശബ്ദം, പക്ഷെ ഇവിടെ എങ്ങനെ ആത്മശബ്ദം ഉപയോഗിച്ചു? ഈ പ്രകൃതത്തിൽ സദണിമാനം രണ്ട് രീതിയിലാണ്. ഒന്ന് സത്താണ്, അല്ലെങ്കിൽ ആത്മാന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആത്മാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടുന്നു? അത് സത്തായതുകൊണ്ട്. സത്ത് എങ്ങനെയിരിക്കുന്നു? അത് സർവവ്യാപിയായിരിക്കുന്നു. ബ്രഹ്മം എന്താണോ? ബൃഹത്താണ്, സർവവ്യാപകമായിരിക്കുന്നു. സർവവ്യാപിയായി ബൃഹത്തായിരിക്കുന്ന ഒന്നിന് ഒരിക്കലും ഒളിഞ്ഞിരിക്കാൻ കഴിയത്തില്ല. പക്ഷെ സർവവ്യാപിയായി ബൃഹത്തായിരിക്കുന്ന ഈ ബ്രഹ്മം ആർക്കും പിടിതരുന്നില്ല, ആരുടെയും ചിന്തയ്ക്ക് വിഷയമാകുന്നില്ല. എന്തുകൊണ്ട്? അണിമാനം അതധികം അത്യധികം സൂക്ഷ്മമാണ്. ആത്മശബ്ദത്തെ അങ്ങനെ മനസ്സിലാക്കണം. ശരീര പരിച്ഛിന്നമായിരിക്കുന്ന ഈ ജീവചൈതന്യം എന്നെടുക്കരുത്. ഈ പ്രാണധർമ്മങ്ങളോടുകൂടിയിരിക്കുന്ന കേവലമായ ഈ ബുദ്ധിസത്ത അങ്ങനെ എടുക്കരുത്. പിന്നെ അതിനെ സത്തായി തന്നെ എടുക്കണം, സർവവ്യാപകമായിരിക്കുന്ന. അതോടൊപ്പം അത് ഇങ്ങനെ പിടിതരാതിരിക്കുന്നത് കൊണ്ട് അതിനെ അതിസൂക്ഷ്മമൊന്നും മനസ്സിലാക്കണം. ദൃശ്യതേ അഗ്രിയ ബുദ്ധ്യ തത്വഗ്രഹണ സമർത്ഥമായ ബുദ്ധി കൊണ്ട് മാത്രം ഗ്രഹിക്കാൻ പറ്റിയത്, അങ്ങനെ എടുക്കണം. അതാണ് സദണിമാനം. അങ്ങനെ ആത്മശബ്ദത്തെ എടുക്കണം. എന്നിട്ട് നോക്കുക അത് പ്രധാനമാണോ ജഡമാണോ ചൈതന്യമാണോ, അത് തീരുമാനിക്കണം. സദണിമാനം അതായ അവിടെ പറഞ്ഞു അതിനെ ഗ്രഹിച്ചുകൊണ്ടാണ്, അതായെന്ന് വെച്ചാൽ ഗ്രഹിക്കുക. അപ്പോൾ ഉപദേശിക്കുന്ന പിതാവ് പുത്രൻ ഉപദേശിക്കേണ്ട ആ തത്വത്തെ പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ശേതഗേതുവിന് ഉപദേശിക്കുകയാണ്. തത്വമസി ശേതഗേതു, അതാണ് സത് അണിമാനം ആത്മാ. സത് അണിമാ ആത്മാ ത്വം അസി എന്നിറങ്ങുന്നു. തത്വമസിയിലെ തത്തിന്റെ സ്ഥാനത്തെടുക്കേണ്ട എന്താണ്? സത്, സത്തായിരിക്കുന്ന അവിടെ തത്തെന്നാ പറഞ്ഞു. നമ്മളവിടെ ചന്ദ്രോഗിതർ ചർച്ച ചെയ്ത് പറഞ്ഞു അവിടെ തത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത് എന്നിടുന്നു. എന്തുകൊണ്ട് അവിടെ പറഞ്ഞ അങ്ങനെയാണ്? സദൈവ സൗമ്യതമഗ്രാസി. ആ സത്ത് പിന്നെന്താണത്? അത്യധിക സൂക്ഷ്മമാണ്. അണിമാനം നിഭാലയസി അവിടെ പറഞ്ഞു. ആ വൃക്ഷത്തിന്റെ ബീജം അതിനെ പിളർന്ന് അതിന്റെ ഉള്ളിലേക്ക് നോക്കി അവിടെ കണ്ടത് എന്താണോ? വെറും പൊള്ളയായ ഒരു ശൂന്യമായ ഒന്ന്. എന്തുകൊണ്ട്? അവിടെ ഇന്ദ്രിയ വിഷയമായ ഒന്നുണ്ട്, മനസ്സിന് വിഷയമായ രൂപരസഗന്ധങ്ങളോടുകൂടി ഒരു വസ്തുവില്ല. എന്തുകൊണ്ട്? പ്രകൃതി ധർമ്മ ശൂന്യമായിരിക്കുന്ന സത്താണ് അവിടുത്തെ വസ്തു. അതെങ്ങനെ ഇന്ദ്രിയ വിഷയമാകും മനസ്സിന് വിഷയമാകും? അത്യധിക സൂക്ഷ്മമാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണത് പറഞ്ഞത്. സത് അണിമാനം ഏതെന്നാണോ മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നത്, ഏതെന്നാണോ മനസ്സും പ്രകാശിക്കുന്നത്, ഏതെന്നാണോ മനസ്സ് പ്രകാശിക്കുന്നതിന് മനസ്സിനെങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും? ഈ പുസ്തകം പ്രകാശിക്കുന്നത് ഈ ട്യൂബിന്റെ വെളിച്ചത്തിലാണ്. ആ ട്യൂബിനെ ഈ പുസ്തകത്തിനെങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും? അസംഭവമാണ്. ആ വെളിച്ചമുണ്ടെങ്കിൽ ഇത് പ്രകാശിക്കും, ഇല്ലെങ്കിൽ അന്ധകാരം. ഇത് പ്രകാശിക്കില്ല എന്ന് വെച്ചാൽ ഇത് അനുഭവ വിഷയമാകത്തില്ല, അറിവിന് വിഷയമാകത്തില്ല. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അറിവിന് വിഷയമാകും, അത് സംഭവിക്കുന്നില്ല. അത് തന്നെയാണ് ഇവിടെയും. അത് സത്താണ്, സർവവ്യാപകമാണ്, അതേസമയം സൂക്ഷ്മമാണ്. അങ്ങനെയുള്ള ആ തത്വത്തെ തത്വമസി നമ്മൾ വളരെ ദിവസങ്ങൾ വിശദീകരിച്ചാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ബ്രഹ്മസൂത്രം ആദ്യം കേൾക്കുന്ന ഒരാൾക്ക് അവിടെ വിശദീകരിച്ചെന്ന് പറഞ്ഞു മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പിടികിട്ടത്തില്ല. എന്താ എന്റെ താല്പര്യം എന്ന് പിടികിട്ടത്തില്ല. തത്വമസി കേട്ടിട്ടുള്ളവരായിരിക്കും, പക്ഷേ താല്പര്യം എന്താണെന്ന് ചിന്തിച്ച് ഗ്രഹിച്ചവരായിരിക്കണമെന്നില്ല. ഗ്രഹിക്കണമെങ്കിൽ ചിന്തിക്കണമെന്ന് വിചാരം കൂടിയേ തീരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അതൊന്നുകൂടെ വിശദീകരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്ന എന്താണ്? അസത്, അത് തത്ത് തോമസി ആണ് നീ എന്ന് ശേതഗേതുവിന് പിതാവ് ഉപദേശിക്കുന്നു. അപ്പോ ശ്രോതാവായിരിക്കുന്ന ശേതഗേതു എന്ത് ഗ്രഹിക്കണം, എന്ത് മനസ്സിലാക്കണം? നിശ്ചയം ശ്രോതാവിൽ സംഭവിക്കണ്ടേ? തദഹം, ആ തത്ത് ഞാൻ തന്നെയാണ്. സദഹം, അസത്ത് ഞാൻ തന്നെയാണ് എന്നിങ്ങനെ സ്വയം ഗ്രഹിക്കണം, ആത്മനിഷ്ഠമായി ഗ്രഹിക്കണം. എന്തുകൊണ്ട്? ചേതനസ്യ ശേതഗതോഹ മോക്ഷൈ തവ്യസ്യ, മുക്തിയെ നേടേണ്ടവനാണ്, മോക്ഷം ആഗ്രഹിക്കുന്നവനാണ്, ബന്ധനങ്ങളെല്ലാം അവസാനിപ്പിക്കണം, എനിക്ക് ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചിതനാകണം, അതാണ് മോക്ഷയിതവ്യൻ. ആരെ ശ്രോതാവ്? പിന്നെന്താണ് വേറെ വിശേഷത? ചേതവേതുവിന്റെ ചേതനസ്യ, സ്വയം ചേതനനാണ്. സ്വയം ചൈതന്യ സ്വരൂപനാണ്. അത് എന്തുകൊണ്ടത് അങ്ങനെ പറയുന്നു? കാരണം ജഡമല്ല, പ്രധാനമാണ് ജഡം. പക്ഷെ ഏതോ സ്വയം തന്നെ തിരിച്ചറിയുന്നുണ്ട്, താൻ ചേതന സ്വരൂപനാണ്, ചൈതന്യ സ്വരൂപനാണ്, താൻ ബോധരൂപനാണ്, ചിന്മയനാണ്, അറിവായി പ്രകാശിക്കുന്നവനാണ് എന്നിങ്ങനെ തന്നെ ബോധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ബോധിച്ചിട്ടും എന്ത് ചെയ്യുന്നു? ജനന മരണങ്ങൾ, സുഖദുഃഖങ്ങൾ ഇതെല്ലാം തന്നിൽ സംഭവിക്കുന്നത് പോലെ തോന്നുന്നു. സംഭവിക്കുന്നില്ല വാസ്തവത്തിൽ, എല്ലാം തന്നിൽ സംഭവിക്കുന്ന പോലെ തോന്നുന്നു. ആ ഭ്രാന്തിയിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിലൂടെ ആരും മോചനത്തെ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? വാസ്തവത്തിൽ ഒരു ബന്ധമില്ല, പക്ഷെ താൻ അനുഭവിക്കുന്ന ഒരു ബന്ധമുണ്ട്. താനും അതിനെ പറയുന്നത് ഭ്രാന്തിയാണ്, കൽപ്പിതമാണ്. അല്ലേ, പിശാചുണ്ടെന്ന് കൽപ്പിച്ചു പോയി കഴിഞ്ഞാൽ പിശാച് ആവേശിച്ചുകളെ കൽപ്പിച്ചാൽ മതി, സങ്കല്പിച്ചാൽ മതി, പിശാചുണ്ട്, ഇതാ കാണുന്ന പിശാചാണ്, വാഴയല്ല പിശാചാണ് എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിശാച് കയറി ആവേശിച്ചു. പിശാച് ആവേശിച്ചാലോ പിന്നെ മന്ത്രവാദം കൂടാതെ ഒരു രക്ഷയില്ല. ആവേശിച്ചു എന്ന് തനിക്ക് ബോധ്യം വന്നു കഴിഞ്ഞു, സാധനം കൊലവെട്ടിയ വാഴയാണ്, പക്ഷെ അവൻ കണ്ടതെന്തിനു? പിശാചിന്. അല്ലാതെ വേറെ പിശാചൊന്നുമില്ല. ഇരുട്ടത്ത് കാണുന്ന പിശാചെന്ന് പറയുന്ന ഇതാണ്. തെങ്ങുന്തയും വാഴയുമൊക്കെയാണ് പിശാച്. പക്ഷെ അതുകൂടി എത്രയും പേരുമാണ്, ഇവിടെയല്ല പുറത്തൊക്കെ. പിന്നെ അതിന് എന്തെല്ലാം മന്ത്രവാദം ചെയ്താൽ അതിനെ മാറ്റാൻ പറ്റും? എന്താണത്? ഭ്രാന്തി. ഭ്രാന്തിയുടെ അടയാളം അതാണ്, മന്ത്രവാദം ചെയ്താൽ മാറത്തില്ല. അപ്പൊ ഇവിടെ എന്താണ്? മോക്ഷയിതവ്യൻ എന്നാ പറയുന്നു, മുക്തി ആഗ്രഹിക്കുന്നു. എന്തിനാ മുക്തി? എന്തെങ്കിലും തന്നെ ബന്ധിച്ചിട്ടുണ്ടോ? തന്നെ ഒന്നും ബന്ധിച്ചിട്ടൊന്നുമില്ല. പിന്നെന്താ? തന്നെ ബന്ധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഭ്രാന്തി മാത്രം. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ പരമാർത്ഥമല്ലാത്ത ഒരു അനുഭവം. പരമാർത്ഥം പോലെ അനുഭവപ്പെടുന്നു എന്നൂടെ കൂടി ചേർക്കണം. പരമാർത്ഥം പോലെ അനുഭവപ്പെടുന്നു. അപ്പോലെ എപ്പോ? ഇത് പരമാർത്ഥമല്ല എന്ന് മനസ്സിലാക്കും ഈ ബന്ധങ്ങൾ. അതുപോലെ പരമാർത്ഥം പോലെയല്ല പരമാർത്ഥം തന്നെ. എപ്പോഴാണോ വിവേകം വരുന്നത്, തിരിച്ചറിയുന്നത് ഇത് പരമാർത്ഥമല്ല പരമാർത്ഥം പോലെയാണ്, ആ നിമിഷം ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നങ്ങൾ, മഹാപ്രയത്നങ്ങൾ എല്ലാം അവസാനിക്കുന്നു. മോക്ഷം എന്ന് പറയുന്നത് അതുവരെയുള്ള മോക്ഷത്തിന് വേണ്ടി ചെയ്ത പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രാന്തിയാണ്, അല്ല വേറെ വിശ്രാന്തിയൊന്നും. ആ പ്രയത്നങ്ങളാണ് ഈ അസ്വസ്ഥതകൾ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ, അതൊരു നിഴലിനോടുള്ള യുദ്ധമാണ്, നിഴൽ യുദ്ധം എന്ന് പറയും. നിഴലിനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആ യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നു. അതിനാണ് നിത്യവിശ്രാന്തി എന്ന് പറയുന്നത്. അതികവിഞ്ഞൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതാഗ്രഹിക്കുന്നവൻ ഏത് നിമിഷമാണോ അവനത് ബോധ്യപ്പെടുന്നത്, എങ്ങനെ? ഉപദേശം സദണിമാനം ആണ് നീ എന്നുള്ള ഉപദേശം അതവന് ബോധ്യപ്പെടുന്നത്, അതാണ് പറഞ്ഞത്. ആ നിമിഷം ആ മോക്ഷത്തിനു വേണ്ടിയുള്ള എല്ലാ വ്യർത്ഥമായ പ്രയത്നങ്ങളിൽ നിന്നും അവന് ആശ്വാസം ഉണ്ടാകുന്നു. അതിന് മുക്തി എന്ന് പറയും. അത് ഇതുപോലെയുള്ളൂ. ഇല്ലാത്ത പിശാചിനെ സങ്കല്പിച്ചു, സങ്കല്പിച്ചുകൊണ്ട് അത് തന്നെ ബാധിച്ചു, പിന്നെ ബാധ ഒഴിക്കുന്നതിനുള്ള മന്ത്രവാദങ്ങളെല്ലാം ചെയ്ത് പൂജാപാഠങ്ങളെല്ലാം ചെയ്ത് അവസാനം ബാധ ഒഴിഞ്ഞുപോയി. താൻ ബാധ മുക്തനായി. വാസ്തവത്തിലൂടെ എന്തെങ്കിലും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അസത്യത്തെ സങ്കല്പിച്ച് വേണ്ടാത്തതൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഈ ലോകത്തിലോ പരലോകത്തിലോ ഇല്ലാത്ത സാധനമാണത്, പക്ഷെ അതിനെ സങ്കല്പിച്ചുണ്ടാക്കിയെടുത്തു. തന്റെ സങ്കല്പത്തിനപ്പുറം അതിന് യാതൊരു സത്യമുള്ളതല്ല. തന്റെ വ്യർത്ഥമായ മിഥ്യയായ സങ്കല്പത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് പിശാച്. അത് വിവേകം തിരിച്ചറിവ് വന്നാൽ മതി. ഇത് കേവലം സങ്കല്പമാണ്, അസത്യമാണ്. ആ നിമിഷം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ യത്നങ്ങളും അവസാനിച്ചു. എല്ലാ യത്നങ്ങളും നിഷ്ഫലമായി, സാർത്ഥകമായി. അങ്ങനെ സംഭവിക്കുന്നു. ആ യത്നം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ആ പ്രയോജനം നിറവേറ്റുന്നതിന് യോഗ്യമായ സത്തായ എന്തെങ്കിലും ഒന്നും അവിടെ ഉണ്ടാകണം. അങ്ങനെയൊന്നുമില്ല. പക്ഷേ വിവേകം അവനെന്ത് ചെയ്തു? അവന് സാർത്ഥകതയുണ്ടായി, ഉണ്ടാക്കിക്കൊടുത്തു. അതിനാണ് പറയുന്നത്, അദ്വൈതികളും പറയുന്ന കൃതകൃത്യത എന്നെല്ലാം പറയുന്നത്. വലിയ ആനന്ദമാണ് അതൊക്കെ പറയുന്നതല്ല, അത് തന്നെയാണ്. ആനന്ദത്തിന്റെ പാരമ്യതയിൽ, സുഖത്തിന്റെ പാരമ്യതയിൽ അനുഭവം നിലച്ചു പോകും. എന്തുകൊണ്ട്? ആനന്ദത്തിന്റെ പാരമ്യത എന്ന് പറയുന്നത് നിരതിശയമാണ്. ആ നിരതിശയം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പിന്നെ അനുഭവത്തിന് സ്ഥാനമില്ലല്ലോ. ഏതുപോലെ സുഷുപ്തി പോലെ അതാണ് അടുത്ത് പറയുന്നത് തന്നിഷ്ഠ. ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്ന എന്താണോ തന്നിഷ്ഠ, തന്നിഷ്ഠ എന്ന് വെച്ചാൽ ആത്മനിഷ്ഠ, അതാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. ആർക്ക്? പുത്രനാര് പിതാവ്. അപ്പോ വാസ്തവത്തിൽ പുത്രൻ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ ബന്ധനത്തിൽ നിന്നെല്ലാം ഉള്ള മോചനം. ബന്ധനം വാസ്തവമല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങളല്ല. അതെങ്ങനെ അർത്ഥവത്താകും? മോചനം എങ്ങനെ കരഗതമാകും? അതിനൊരു വഴിയേ ഉള്ളൂ ഇവിടെ ഉപദേശിക്കുന്നത്. എന്താണ് തന്നിഷ്ഠത? തന്നിഷ്ഠ തസ്ഥിതി അതിനെ പറയും സ്വരൂപസ്ഥിതി അനുപദേശിക്കുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നാകാനോ ആയിത്തീരാനോ പ്രത്യേകിച്ച് എന്തിനെങ്കിലും ഇല്ലാതാക്കാനോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇല്ലാതാകാനോ ഇല്ല. പിന്നെന്താണ് തന്നിഷ്ഠ? അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അതാണ് തത്വജ്ഞാനത്തിന്റെ മഹത്വം. മറ്റൊന്നിൽ നിന്നും അത് ലഭിക്കത്തില്ല. എല്ലാത്തിനും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. നിഷ്പ്രയോജനമായി ഈ ലോകത്തിലൊന്നും തന്നെയില്ല. പക്ഷേ ഇവിടെ പറയുന്ന മുക്തി എന്ന് പറയുന്നത് തന്നിഷ്ഠയാണ് എന്നുള്ളത് തത്വബോധത്തിലെ സംഭവിക്കും, തത്വജ്ഞാനത്തിലെ സംഭവിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്ന അതാണ് തന്നിഷ്ഠ. ഉദ്ദേശിച്ച പറയുന്ന എന്താണ്? നീ ആത്മനിഷ്ഠനാകുക. ആത്മനിഷ്ഠനാകുന്നതിന് വേറൊന്നും വേണ്ട. ആത്മാവിൽ പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആത്മാവിൽ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെന്താ? ആ തത് ഇവിടെ ഉപദേശ സദൈവ സൗമ്യ ഇതമഗ്രാസീത് തത് എന്ന് തശബ്ദം കൊണ്ട്, പൂർവ്വപരാമർശിയായിരിക്കുന്ന തശബ്ദം കൊണ്ട് ബോധിപ്പിച്ച ആ തത്വത്തെ ഗ്രഹിച്ചാൽ മതി. ഗ്രഹണം എന്ന് പറയുന്ന ഒരു ജോലിയേ ഉള്ളൂ. ആ ഗ്രഹണത്തിൽ എന്താണോ ശ്രോതാവിൽ സംഭവിക്കുന്നത് അതാണ് തന്നിഷ്ഠ എന്ന് പറയുന്നത്. എന്താ ശ്രോതാവിൽ വിശേഷിച്ച് എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിക്കാന്ന് പറഞ്ഞാൽ എന്താണ് വിശേഷിച്ചവിടെ? ആ ശ്രോതാവിൽ അതുവരെ ഉണ്ടായിരുന്ന ആ ഭ്രാന്തി മാറി. ആ ഭ്രാന്തിയാണ് ഇവിടെ കാണിക്കുന്നതാണ്. ഇത് പ്രധാനമാണ് അല്ലെങ്കിൽ മറ്റതാണ്, ഇങ്ങനെയൊക്കെയുള്ള ഭ്രാന്തികളെല്ലാം മാറി. അതിനപ്പുറം തന്നിഷ്ഠ എന്ന് പറയുന്ന ഒന്നുമില്ല. പക്ഷികാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് ഇവിടെ ആഗന്തുകമായി ഒന്നുമില്ല, വന്നു ചേരേണ്ടതായിട്ടൊന്നുമില്ല. നിത്യശുദ്ധ ബുദ്ധ മുക്തമായിരിക്കുന്നു ഒന്നിൽ വന്നു ചേരാൻ എന്താ ഉള്ളതില്ല. പോകാൻ എന്തെങ്കിലും ഉണ്ടോ? പോകാനും ഒന്നുമില്ല. പിന്നെ ഭ്രാന്തി മാറി എന്ന് പറയുന്നതോ? പരമാർത്ഥത്തിൽ പോകാനൊന്നുമില്ല, പരമാർത്ഥത്തിൽ വന്നു ചേരാനും ഒന്നുമില്ല. പിന്നെ വരവ് പോക്കൊക്കെ എങ്ങനെ ഈ ഭ്രാന്തിയിൽ? ഭ്രാന്തിയിൽ വരവും പോക്കുമൊക്കെ സംഭവിക്കാം. കാരണം പിശാചി വരുന്നു, അത് പോകുന്നു, അത് വാസ്തവമല്ലല്ലോ. അത് പരമാർത്ഥമല്ല. അതാണ് തന്നിഷ്ഠ ഉപദേശിച്ചു. ഇവിടെ അതേ ഉപദേശിച്ചുള്ളൂ. എന്താണ് ആ സത്ത്? ആ സത്തെന്ന് പറയുന്നതിന് പറഞ്ഞു പറഞ്ഞു അത് ആ തത് ത്വം അത് നീയാണോ ഇത് ബോധിച്ചാൽ മതി. ഞാൻ ആണ്, ഞാൻ ആരാണ് എന്നിപ്പോ തന്നെ ബോധിച്ചിട്ടുണ്ട്. ഇനി എന്താ ബോധിക്കാൻ? പക്ഷെ ഞാൻ തത് അതാണെന്ന് ബോധിക്കുന്നു. ആ സത്താണെന്നുള്ള ബോധം പറഞ്ഞു. അവിടെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവ് ദൈവ ചിരം യാവുന്ന വിമോക്ഷ്യ അത സമ്പത്സ്യേ. ഒന്നുകൂടെ അത് വിശദീകരിച്ചു കൊടുത്തു. താൻ സത്താണെങ്കിൽ, താൻ സത്താണെന്നുള്ള ബോധമാണ് സന്നിഷ്ഠയെ നൽകുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ അത് സംഭവിച്ചില്ല? താൻ ഇന്ന് സത്താണല്ലോ. ഒരാൾ ഉപദേശിച്ചാലും ഉപദേശിച്ചില്ലെങ്കിലും താൻ സത്താണല്ലോ. താൻ സത്താണെങ്കിലും തനിക്ക് ആ സന്നിഷ്ഠ വരുന്നില്ല, സത്യനിഷ്ഠ വരുന്നില്ല. സത്യം എന്ന് വെച്ചാൽ സത്യം തന്നെ. അതിന് പറഞ്ഞ ആചാര്യവാൻ പുരുഷോ വേദ, അതൊരാൾ ഉപദേശിച്ചു തരാൻ വേണം. ഉപദേശം നീ സത്ത് തന്നെയാണ്, നിന്നിൽ ഭ്രാന്തിയില്ല. കാരണം കേവലം സത്തായി ഭ്രാന്തിരഹിതമായ സ്ഥിതിയിൽ നിന്നാണ് നീ ജാഗ്രതയിലേക്ക് വന്നത്. അതിന് വേറെ ഒന്നും പോയി അതിന്റെ വേറെ പ്രമാണമൊന്നും ആവശ്യമില്ല. സ്വാനുഭവം തന്നെ, താൻ കേവലനായി സത്തായി സന്നിഷ്ഠനായി തന്നെ ഇരുന്നത് അവിടെ. എവിടെ? സുഷുപ്തി. അവിടെ നിന്നാണ് ജാഗ്രതയിലേക്ക് വന്ന് ചാന്ദോക്യത്തിൽ ഇതിനു മുമ്പ് ചർച്ച ചെയ്യുന്നതും ആ സത്തിനെ കുറിച്ച്. സുഷുപ്തിയിലെ സ്വരൂപമായിരിക്കുന്ന ആ സത്തിനെ കുറിച്ചാണ്. അവിടെ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നു, സത്തിൽ നിന്നാണ് ഇവിടെ വന്നത്. പക്ഷെ ബോധിക്കാൻ പറ്റുന്നില്ല. തനാ കേവല സത്താണ്, തന്റേതായത് വികാര വിചാരങ്ങൾക്ക് താൻ അടിമപ്പെട്ടു പോയി. അതിന്റെ ഫലമായി സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. അതിന്റെ ഫലമായി താൻ സംസാരിയാണെന്നുള്ള മിഥ്യ ധാരണ തുടർന്നു പോകുന്നു. അപ്പോൾ അവിടെ ഒരാൾ വേണം, ആചാര്യവാൻ, ഒരാൾ പറഞ്ഞു തരണം ആരാണോ ഈ സന്നിഷ്ഠയെ കൈവരിച്ചത്, താൻ സത്താണ് എന്ന് ആർക്കാണോ ബോധ്യം വന്നത്. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞു കൊടുത്താലേ പറ്റൂ. ആ ഉപദേശമാണ് ശ്രുതി. അങ്ങനെ സന്നിഷ്ഠയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളാണ് ശ്രുതി വാക്യങ്ങൾ. അതാണ് ഭാഷകാരൻ പറയുന്നത്, ഇതി ശ്രുതേഹി. അപ്പൊ അത് പറയുന്ന ഒരാൾ വേണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷവേദ ശ്രോതാവ് അത് ഗ്രഹിക്കും. അത് ഗ്രഹിക്കുന്നതിനുള്ള മനസ്സുണ്ടെങ്കിൽ എന്നൂടെ പറയേണ്ടി വരും. അതാണ് ഭാഷകാരൻ പറയുന്ന യോഗ്യത എന്ന് പറയുന്നത്. അയോഗ്യത എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു മനസ്സിന്റെ പക്വത അതുണ്ടെങ്കിൽ. ശരി, ബോധിച്ചു. ഞാൻ ശ്രുതിയിൽ നിന്ന് നേരിട്ടാണ് ബോധിച്ചത് എന്നാർക്കും അവകാശപ്പെടാം. കാരണം ഇവിടെ പുത്രന് ആചാര്യനായ പിതാവ് ഉപദേശിച്ച അതേ വാക്യം തന്നെയാണ് താനും കേൾക്കുന്നത്. അല്ല, മറ്റേതെങ്കിലും ഒരു ആചാര്യം പറയുന്ന വാക്യമല്ല. അപ്പോ അവിടെ ആരാ ഉപദേശിച്ചത്? സന്നിഷ്ഠനായ ആ നിഷ്ഠയുള്ള ഗുരുവാണ് ഉപദേശിച്ചത്. ആ വാക്യമല്ലേ താനിപ്പോ കേൾക്കുന്നു. അല്ല, വേറെ ആരെങ്കിലും കൃത്രിമമായിട്ടുണ്ടാക്കിയാണോ? അല്ലല്ലോ. കാരണം അത് ശ്രുതിയാണ്. ശ്രുതി കൃത്രിമമായി ഉണ്ടാക്കിയത്, അതിനെക്കുറിച്ച് പറയുന്നത് അനാദിയാണ്. അതേ വാക്യം തന്നെ, ഗുരുവിന്റെ അതേ വാക്യം തന്നെ കേൾക്കുന്നു. അത് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് പരമ്പരയായി വരുന്നു എന്ന് പറയുന്നു. അതാരും കൃത്യമായി ഉണ്ടാക്കിയെടുക്കുന്നതല്ല, കൃത്രിമമായി. അതുതന്നെയാണ് ഇന്നും ശ്രവിക്കുന്ന അതേ വാക്യം തന്നെയാണ് പുതിയൊരു ആചാര്യൻ പറയുന്നതെന്ന്. ആ പഴയ ആചാര്യൻ പറഞ്ഞ വാക്യം തന്നെ തത്വമസി, അതുതന്നെയാണ് ഞാൻ കേട്ടത്. അപ്പോ ശരി, അതെല്ലാം മനസ്സിലായി. സദൈവ സൗമ്യ മനസ്സിലായി. തത്വമസി ആ തത്ത് എന്ന് പറഞ്ഞു, അതും മനസ്സിലായി. താൻ ആ സത്താണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്താണ് താൻ എന്താ ആഗ്രഹിച്ചത്? മോക്ഷയിത്തവ്യം, മോക്ഷം അതാണ് ആഗ്രഹിച്ചത്. അതുമാത്രം സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ മോക്ഷം എന്നുള്ള തന്റെ സങ്കല്പത്തിൽ എന്താണോ ഉള്ളത് അത് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ മോക്ഷം തന്റെ സങ്കല്പത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല, താൻ സങ്കല്പിച്ചെടുക്കുന്ന ഒന്നല്ല മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ എല്ലാ സങ്കല്പത്തിനും ആധാരമായിരിക്കുന്ന തന്റെ സ്വരൂപമാണ്. അത് മനസ്സിലാക്കാതെ അതിൽ നിന്ന് വേറിട്ട് മോക്ഷം എന്ന് പറഞ്ഞ് താനൊന്ന് സങ്കല്പിച്ച് വെച്ചിട്ട് ആ സങ്കല്പത്തെ സാധിക്കുന്നതിന് വേണ്ടി തലകുത്തി അഭ്യാസം നടത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും? ഒരഭ്യാസവും നടക്കത്തില്ല. അതുകൊണ്ട് ആചാര്യവാനാണ് ഞാൻ, അതേ വാക്യം തന്നെ കേട്ടു, ബോധമുണ്ടായി, പക്ഷെ മോക്ഷം സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ബോധം ശരിയായി ഉണ്ടായില്ല. ഇനി എന്താ ബോധം ഉണ്ടാകേണ്ടത്? അതാണ് പറയുന്നത്. എന്താണ്? തസ്യ താവദേവ ചിരം വ്യാപന്ന വിമോക്ഷേ അഥ സമ്പത്സ്യേ. ബോധം ഉണ്ടാക്കേണ്ട കാര്യമില്ല, അടങ്ങ് എന്നാ പറയുന്നു. എന്തുകൊണ്ട്? മോക്ഷം എന്ന് പറയുന്നത് നിന്റെ സ്വരൂപമാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു മുക്തിയില്ല. ഇനി നിനക്ക് പ്രാപ്യമായ ഒരു മുക്തിയില്ല, മറിച്ച് നിത്യാപ്തമായ മുക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്രാപ്യപ്രാപ്യമായിരിക്കുന്ന മുക്തിയല്ല, പ്രാപ്യപ്രാപ്യമായിരിക്കുന്ന മുക്തിയെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ബോധമാണ് ഒരുവനുണ്ടാകേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ തസ്യത്താവദേവ ചിരം. പക്ഷെ വേണ്ട, എനിക്ക് ഇതിൽ നിന്നെല്ലാം ഉള്ള മുക്തി തന്നെ വേണം എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് ആത്മഹത്യ ചെയ്യണമെന്നാണോ ആവശ്യം? മുക്തി എന്ന് പറഞ്ഞു അതൊരു മാനസിക രോഗമാണ്. അങ്ങനെ ചിന്ത വരുന്നു. അങ്ങനെയുള്ളവർക്ക് അതിൽ നിന്നുള്ള മുക്തിയാണ് ആവശ്യം, ആ രോഗത്തിൽ നിന്നുള്ള മുക്തി. എന്നുവെച്ചാൽ ഇതെല്ലാം അവസാനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് മുക്തി എന്ന് പറഞ്ഞ്. അത് അത്ര നിർബന്ധമാണെങ്കിൽ പിന്നെ മറ്റേ ആ വഴിയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞത് എല്ലാം അവസാനിപ്പിക്കുക, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് മോക്ഷശാസ്ത്രത്തിന്റെ വിഷയമല്ല, അത് മാനസിക രോഗത്തിന്റെ വിഷയമാണത്. ഇവിടെ പറയുന്ന മോക്ഷശാസ്ത്രമാണ്. അപ്പൊ ഞാൻ മുക്തനായില്ല എന്ന് പറഞ്ഞാലും പരാതി പറയരുത്. മുക്തിക്ക് വേണ്ടി ആരും കയറി കെട്ടി തൂങ്ങരുത്. ഇടയ്ക്കിടയ്ക്കൊക്കെ അതൊക്കെ ഇവിടെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മുക്തിക്ക് വേണ്ടി വരുന്നവരൊക്കെ അവസാനം ഇങ്ങനെയുള്ള ചില പണികളൊക്കെ ഒപ്പിക്കാറുണ്ട്. എല്ലായിടത്തും ആശ്രമങ്ങളെല്ലാം ഉള്ളത് തന്നെ. ഞാനും പലരെയും കെട്ടി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതല്ല മുക്തി എന്ന് പറയുന്നത്. മുക്തിയെക്കുറിച്ച് പരാതി പറയുന്നവരെല്ലാം എന്തോ തകരാറുള്ളവരാണ്. അത് വലുതാകാതെയെങ്കിലും സൂക്ഷിക്കണം. വലുതായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇവിടെ ശ്രുതി പറയുന്ന, ഞാൻ പറയുകയല്ല, താവ ദേവച്ചിര, നീ കുറച്ചുകൂടെ ക്ഷമിക്കുക. എന്ത് ക്ഷമിക്കാനാ പറയുന്നത്? ചാകേണ്ട സമയം വരും, ഒപ്പം ചത്തോളും. അതാ പറയുന്നത്, ഇത്ര തിടുക്കം എന്തിനാ? കുറച്ചുകൂടെ ക്ഷമിക്കുക. താവദേവ ചിരം, അത്രയും കാലതാമസം വരും. യാവന്ന വിമോക്ഷ, ഏതുവരെയാണോ ഈ ശരീരം പതിക്കാതിരിക്കുന്നത് അതുവരെ ക്ഷമിക്കുക എന്നാ പറയുന്നത്. തത്വത്തെ ബോധിച്ചു കഴിഞ്ഞു അവൻ മുക്തൻ തന്നെ. തത്വത്തെ ബോധ്യപ്പെട്ടെങ്കിൽ, അതിന് നിശ്ചയം വന്നെങ്കിൽ, പിന്നെ മുക്തിക്ക് വേണ്ട പരിശ്രമമൊന്നുമില്ല. പിന്നെ എന്തൊക്കെ പരിശ്രമിച്ചാലും ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ, ഈ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? താവദേവ ചിരം, അത്രയും താമസമേ ഉള്ളൂ. യാവന്ന വിമോക്ഷി, പ്രാരബ്ധമടങ്ങുന്നതുവരെ. ഇത് നമ്മളവിടെ വിശദീകരിച്ചതാണ്. ഈ ശരീരപാത സംഭവിക്കുന്നതുവരെ, എങ്ങനെ സ്വാഭാവികമായി എന്തൊക്കെയാണോ ഈ ശരീര സംബന്ധിയായി സംഭവിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ സംഭവിച്ചു തന്നെ തീരും. അതിനെ ഒഴിവാക്കുന്നതല്ല മോക്ഷം എന്ന് പറയുന്നു. ആ ഓരോ ശരീരത്തിന്റെയും സ്ഥിതിയും ഗതിയും ഒക്കെ ഓരോ രീതിയിലായിരിക്കും. ശരീര പ്രാരബ്ധം എന്ന് പറയുന്ന ഓരോ രീതിയിലായിരിക്കും. രോഗം, പീഡ ഇതൊക്കെ അനുഭവിക്കേണ്ട ശരീരമാണെങ്കിൽ അതൊക്കെ അനുഭവിക്കേണ്ടി വരും. ആരോഗ്യമായ സ്ഥിതിയാണെങ്കിൽ അത് അങ്ങനെയായിരിക്കും. മനസ്സിൽ സുഖം അനുഭവിക്കേണ്ടെങ്കിൽ അത് ആ തരത്തിലായിരിക്കും. ദുഃഖം അനുഭവിക്കാൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ അങ്ങനെയായിരിക്കും. അങ്ങനെ എന്തൊക്കെയാണോ മനസ്സിൽ കടന്നു വരേണ്ടത് അതെല്ലാം കടന്നു വന്ന് പോയി തന്നെ തീരണം. അതെല്ലാം ഇത് ഇവിടെ പറയുന്ന എന്താണത്? പ്രാരബ്ധം എന്ന ഒറ്റ വാക്കി തീർക്കുന്നു. അതുകൊണ്ട് അതനുസരിച്ച് ശരീരം പതിക്കുന്നതുവരെ താവദേവ ചിരം. അപ്പോ ഒരുവൻ സാധന ചതുഷ്ടയ സമ്പന്നനാണ്, നല്ലത്. ഒരുവൻ ഉപാസനകളൊക്കെ ചെയ്ത് അവന്റെ അന്ധകരണത്തെ വളരെ സാത്വികമാക്കിയിരിക്കുന്നു, നല്ലത്. അതനുസരിച്ച് പോകും. തത്വബോധത്തിന് അനുകൂലമായ എന്തെല്ലാം ഘടകങ്ങൾ മനസ്സിനുണ്ടോ, തത്വബോധത്തിന് പ്രതിബന്ധമല്ലാത്ത എന്തെല്ലാം പോരായ്മകൾ മനസ്സിലുണ്ടോ, ഇതെല്ലാമായിട്ട് മുന്നോട്ട് പോകും. എന്തുകൊണ്ട്? ഈ അന്ധകരണം, ഈ ശരീരം എല്ലാം സത്വരജ സ്തമോ മിശ്രമാണ്. അപ്പോ അതിന്റെ എല്ലാ സ്വഭാവങ്ങളും അവിടെ കാണിക്കുന്നു. അതുകൊണ്ട് ശരീരപാദം വരെ ഒരുവൻ തത്വനിശ്ചയത്തിൽ തന്നെ പോവുക, അത് ആവശ്യമാണ്. ഒരുവന് ആ തത്വബോധം വരുന്നു, പക്ഷെ അവന് തത്വനിശ്ചയം വരുന്നില്ല. അതുപോലെ മുക്തി എന്ന് പറയുന്നത് എന്താണ്? തന്റെ തന്നെ നിശ്ചയമാണ്. വേറെ ആരെങ്കിലും പറഞ്ഞു തരുന്നില്ല നീ മുക്തനാണ്. വേറെ ആരുടെങ്കിലും ചെന്ന് ചോദിച്ചിട്ട് ഞാൻ മുക്തനാണോ അല്ലയോ, അത് സാധിക്കില്ല. ചോദിക്കാം വേറൊരാടത്ത് എന്താണ് മുക്തി. ആരെങ്കിലും മറ്റാരുടെങ്കിലും പോയി ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതാണ് എന്താണ് മുക്തി എന്ന് ചോദിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ മുക്തനാണോ അല്ലയോ എന്ന് സംശയം തീർക്കാൻ ആരും പോകാറില്ല. എന്തുകൊണ്ട്? ആ സംശയം അവന്റെ ഉള്ളിൽ തന്നെ തീരേണ്ട ഒന്നാണ്. തത്വനിശ്ചയം എന്ന് പറയുന്ന തന്നെ തന്നെ സംഭവിക്കേണ്ട ഒന്നാണ്. പിന്നെ മുക്തന് മുക്തിയുടെ സംശയമില്ല. മുക്തിക്ക് ജിജ്ഞാസയുള്ളവനാണ് മുക്തിയെക്കുറിച്ച് സംശയമുള്ളത്. അപ്പൊ സ്വയം ആ തത്വനിശ്ചയം വന്നവൻ, മുക്തിയെ തന്റെ സ്വരൂപമായി അറിയുന്നവൻ, യാവുന്ന വിമോക്ഷേ ഏതുവരെ ഈ ശരീരപദം സംഭവിക്കുന്നില്ലയോ അതുവരെ ഇങ്ങനെ തുടരുന്നു തത്വനിശ്ചയത്തിൽ. അതുകൊണ്ട് തത്വജ്ഞാനികളോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്, ആരും കയറി കെട്ടി തൂങ്ങരുത്, മുക്തി കിട്ടിയില്ല എന്ന് പറഞ്ഞു തുറന്നു പറയുകയാണ്, പച്ചയ്ക്ക് പറയുകയാണ്. എന്തുകൊണ്ട്? അത്തസമ്പസ്യ ശരീരപാദം അതുവരെ കാത്തിരിക്കുക. അതുവരെ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത്? അത് സംഭവിച്ചതിന് തീർന്നു. അത് അവിടെ വിശദമായിട്ട് പറഞ്ഞു. ചക്രഭ്രമണ ദൃഷ്ടാന്തത്തിലൂടെയൊക്കെ ഭാഷകാരൻ അവിടെ വിശദമാക്കിയാണ്. ഇതി മോക്ഷോപദേശം, മോക്ഷത്തെ ഇങ്ങനെയാണ് ഉപദേശിച്ചിരിക്കുന്നത്. പിതാവ് പുത്രന് മോക്ഷത്തെ ഉപദേശിച്ച ഈ രീതിയിലാണ്, മോക്ഷത്തെ ആ സ്വരൂപമായിട്ടാണ്. അത് പ്രാപ്യമായിട്ടാണ് ഉപദേശിച്ചത്. അപ്പൊ അതിന് തത്വനിഷ്ഠയല്ലാതെ തത്വശ്രവണ തത്വമനന തത്വനിശ്ചയ രൂപത്തിലുള്ള തത്വനിഷ്ഠയല്ലാതെ വേറെ തലകുത്തി മറിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇത്തരത്തിലുള്ള മോക്ഷത്തിന്. വേറെ ഒരു ഉപായങ്ങളുമില്ല. മറ്റുപായങ്ങളൊക്കെ സഹകരിക്കും. എന്താണ്? അതനുസരിച്ചുള്ള ഫലങ്ങളെ നേടുന്നതിന് സഹായിക്കും. ഇത് ഫലമല്ല. ഇവിടെ പറയുന്ന മോക്ഷ ഇതി മോക്ഷോപദേശം എന്നാണ്. ഇത്തരത്തിലുള്ള മോക്ഷോപദേശം എന്ന് പറയുന്നത് ഒന്നിന്റെയും ഫലമല്ല. ഭാഷകാരെ എത്രയോ സ്ഥലത്ത് പറയും ഇത് ഫലമല്ല. ഫലം പൂർവകാണ്ഡത്തിലാണ് ഫലത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഉപാസനാ കാണ്ഡത്തിലാണ് ഫലത്തെക്കുറിച്ച് പറയുന്നത്. ഇതൊരു ഫലമേ അല്ല. മോക്ഷത്തെ ഒരു ഫലമായി കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അതിനുപകരിക്കുന്നതല്ല. മോക്ഷത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞവന് ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും. മോക്ഷം ഒഴികെ പലത് അത് സാധിക്കും. പക്ഷേ ഇവിടെ പിതാവ് പുത്രൻ ഉപദേശിക്കുന്ന ഈ മോക്ഷം എന്ന് പറയുന്നത് ഇതാണ്. അവിടെ ഇവിടെ മുഖ്യമായി അതെടുത്ത് പറയുന്നത് ആ ശരിയായ എന്തുകൊണ്ടത് സംഭവിക്കുന്ന ഒരാളും ശരിയായ ഉപദേശം അവിടെ ഇല്ലാത്തതുകൊണ്ട്. ശരിയായ ഉപദേശം എവിടുന്നാണ് കിട്ടുന്നത്? അത് ശ്രുതിയിൽ നിന്ന്, ശ്രുതിയുടെ ഉപദേശമാണ്. അതാണ് അതിന്റെ പ്രാധാന്യം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതല്ലാതെ മറ്റു തരത്തിലുള്ള മോക്ഷോപദേശങ്ങളും ലോകത്തുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നു, യദി ഹി അചേതനം പ്രധാന സശബ്ദവാച്യം തത് അസീതി ഗ്രാഹേതു മോക്ഷം ചേതനം സന്തം അചേതനോ അസീതി തത് വിപരീതവാദി ശാസ്ത്രം പുരുഷസ്യ അനർത്ഥായ ഇത്യ അപ്രമാണം സ്യാ. ഈ പറയുന്ന തത്വനിഷ്ഠ അല്ലാതെയുള്ള എല്ലാ മോക്ഷങ്ങളെയും കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അത് ഏത് മോക്ഷമായാലും ശരി, അത് വേറെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടുത്തെ ഉദാഹരണം എന്താ പറയുന്നത്? അചേതനം പ്രധാന സശബ്ദവാച്യം തദ്സി പറയുന്നു, നീ ജഡമായ ഒന്നാണ് എന്നാണ് ഉപദേശിക്കുന്നത്. സ്വയം പ്രകാശസ്വരൂപമായിരിക്കുന്ന ആ തത്വം അതിനെ തിരസ്കരിച്ചിട്ട് ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് മോക്ഷം എന്നൊരു നീതാണ്. അങ്ങനെയൊക്കെ പണ്ട് ഉപദേശിച്ചിരുന്നു. പ്രകൃതിയിലെ ലയന്മാരെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം നീ ജഡമായ ഒന്നാണ്, അത് ഇന്നും അങ്ങനെ ഉപദേശിക്കുന്നുണ്ടല്ലോ. എന്ത് മോക്ഷം? ഇതൊക്കെ തന്നെ ഈ ശരീരം കൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തികളൊക്കെ ചെയ്ത് ഈ ശരീരം കൊണ്ട് അനുഭവിക്കാമെന്നുള്ളതെല്ലാം അനുഭവിച്ച് മരിക്കുക. ഈ ജഡനിഷ്ഠമായ മോക്ഷത്തെ ഇന്നും ഉപദേശിക്കുന്നുണ്ട്. പറയുന്നു അചേതനം എന്ന് വെച്ചാൽ ജഡം പ്രധാനം. അതിന് സംഖ്യന്മാർ പ്രധാനമെന്ന് പറഞ്ഞു. അതാണ് സശബ്ദ, അതാണ് പരമാർത്ഥം. ഇന്നും അതല്ലേ പറയുന്നു? ഒരുപാട് പേര് അതാ പറയുന്നു. സശബ്ദവാച്യം, ഈ കാണുന്ന ഇതൊക്കെയാണ് സത്യം. അപ്പൊ ഇവിടെ ഇതിൽ പ്രവർത്തിക്കുക. മോക്ഷത്തിന് വേണ്ടിയാണെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുക എന്ന് പറയും. മോക്ഷത്തിന് വേണ്ടി തത്വനിഷ്ഠ, തത്വബോധം, പരമാർത്ഥബോധം വളരെ വിരളമായി ഉപദേശിക്കാറുള്ളൂ. തദസി, അതുകൊണ്ട് ഇതൊക്കെയാണ് നീ എന്ന് ഉപദേശിക്കുന്നു. ഈ ജഡപ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നാണ്, അതിന്റെ ഭാഗമാണ് നീ. ഇതി ഗ്രഹേ, ആരാ ഇത് ബോധിപ്പിക്കുന്നത്? സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവന് മുമുക്ഷും ചേതനം സന്തം അവൻ സ്വയം എന്താണ്? സ്വപ്രകാശ ചൈതന്യമാണ്. അവൻ എന്ത് ബോധിപ്പിക്കുന്നു? അചേതനോ അസീരി, നീ അതിൽ നേരെ വിപരീതമാണ്. ചർവാകന്റെ ഉപദേശവും മറ്റും അങ്ങനെ തന്നെ. തഥാ വിപരീതവാദി ശാസ്ത്രം പുരുഷസ്യ അനർത്ഥായ, അങ്ങനെയാണ് നിങ്ങൾ ഉപദേശിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഉപദേശിക്കുന്ന ആ ശാസ്ത്രം, അതിന് വിപരീതവാദി ശാസ്ത്രം എന്ന് പറയും. വിപരീതം ഉപദേശിക്കുന്ന ശാസ്ത്രം പുരുഷസ്യ അനർത്ഥായ, അത് പുരുഷന് അനർത്ഥത്തെ ഉണ്ടാകത്തുള്ളൂ. അപ്രമാണം സ്യാത്, അതിന് അപ്രമാണം എന്ന് പറയും. അപ്പോൾ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ശാസ്ത്രമാണ് പ്രമാണമായിരിക്കുന്നത്? ഒരു ശ്രോതാവിന്റെ ഉള്ളിൽ പ്രമാ അല്ലെങ്കിൽ യഥാർത്ഥമായ അനുഭവത്തെ ഉണ്ടാക്കുന്ന വാക്യമാണ് പ്രമാണവാക്യം. യഥാർത്ഥമായ അനുഭവത്തെ അല്ല ഉണ്ടാക്കുന്നു. അവൻ ഈ ലോകത്ത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? മിഥ്യാനുഭവം. ആ മിഥ്യാനുഭവത്തെ തന്നെ വളർത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഈ ഇവിടെ പറയുന്ന തരത്തിൽ പിതാവ് പുത്രൻ ഉപദേശിച്ച തരത്തിലുള്ള ശരിയായിട്ടുള്ള മോക്ഷമാർഗത്തിലല്ലാതെ മറ്റ് നാനാതരത്തിലുള്ള ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും ഉപാസനകളിലും എല്ലാം കുരുങ്ങി കിടക്കുന്നവരെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അപ്പോ എന്തുകൊണ്ട് അതിൽ നിന്ന് പ്രമാണം ഉണ്ടാകില്ല? ഉണ്ടാകില്ലെന്നാണ്, അത് പ്രമാണമല്ലെന്നാണ് ഉപദേശങ്ങളെന്ന്. ശരിയായ ബോധത്തെ ഉണ്ടാകുന്ന ഒരു ഉപദേശത്തെ പ്രമാണം എന്ന് പറയാൻ പറ്റും. ലോകത്തിന് കേൾക്കാൻ ഒരുപാടുണ്ട്, പലർക്കും ഉപദേശിക്കാനും ഒരുപാടുണ്ട്. അത് പ്രമാണമല്ല, അവർക്കുണ്ടാകുന്ന പ്രമേയമല്ല. പറയുന്നു, നതു നിർദോഷം ശാസ്ത്രം അപ്രമാണം കൽപ്പയിതം യുക്തം. ഇവിടെ ശ്രുതി എന്ന് പറയുന്നത് നിർദോഷമായ ശാസ്ത്രമാണ്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അതിന് ദോഷമുള്ളതാക്കി എടുക്കരുത്. അതിൽ നിന്ന് തന്നെ സ്വയം ഭ്രാന്തി ഉണ്ടാക്കരുത്. അല്ലേ, മഹാത്മാക്കളുടെ ഉപദേശം നമ്മുടെ അനുഭവത്തിൽ തന്നെ നോക്കുക. നമ്മൾക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന എന്താണ്? ഭ്രാന്തി ഉണ്ടാക്കുന്നു. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് ഭ്രാന്തി ഉണ്ടാക്കുന്നു. ഗുരുവിന്റെ സമീപത്തിൽ കഴിഞ്ഞ് ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നവരുടെയും അവസ്ഥ ഇതാണ്. എന്തുകൊണ്ട്? ഉപദേശം ഇല്ലാത്തതുകൊണ്ടല്ല, ഉപദേശത്തിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി തന്നിലില്ല. ഇവിടെ ഉപദേശ പിതാവ് ആചാര്യനാണ്, ശ്രവിച്ച പുത്രൻ അതുപോലെ യോഗ്യനാണ്. അതുകൊണ്ട് അവിടെ ബോധമുണ്ടായി. കുറച്ച് തവണ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ബോധമുണ്ടായി. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിലോ അതിന് താമസം വരും. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രമാണമായിരിക്കുന്നത് ആ ശ്രുതി തന്നെയാണ്. നമ്മൾ ഉപദേശിക്കുന്ന അതേ ആചാര്യൻ തന്നെയാണ്, അതേ ശ്രുതി അതേ ആചാര്യൻ എന്നാണ് നമുക്ക് ഉപദേശം. പിന്നെ എന്താണ് നമ്മുടെ ജോലി? ഇത്രയേ ഉള്ളൂ. എന്താണ്? അതിന്റെ താല്പര്യത്തെ ശരിയായി ഗ്രഹിക്കുക. അത് ഗ്രഹിക്കുമ്പോൾ മാത്രമേ ആ ശ്രുതി പ്രമാണമാകത്തുള്ളൂ. ആ ഗ്രഹണത്തെയാണ് പ്രമാ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രം നിർദോഷമാണ്. നിനക്ക് വിപരീത ബുദ്ധി ഉണ്ടായതിന് ശാസ്ത്രം ഉത്തരവാദിയല്ല, ശ്രുതി അതിന് ഉത്തരവാദിയല്ല. അതിനപ്രമാണമായി കരുതണ്ട. എന്തുകൊണ്ട്? അതിന്റെ താല്പര്യം എന്ന് പറയുന്നത് പ്രമേയമാണ്, യഥാർത്ഥമായ അനുഭവമാണ് എന്നർത്ഥം. ഇത് യാജ്ഞസ്യ സതോ മുമുക്ഷോരചേതന ആത്മാനം ആത്മേത്യുപദിശേത് പ്രമാണഭൂതം ശാസ്ത്രം സശ്രദ്ധാനതയാ അന്തഗൂലാങ്കൂലന്യായേന തദാത്മദൃഷ്ടിം ന പരിത്യജേത്. അന്ധഗൂലാങ്കൂലന്യായത്തിലാണ് ഈ ആധ്യാത്മിക ലോകം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവിടെ പറയുന്നു. മിക്കവാറും എല്ലാം ആ വഴിക്കാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ആധ്യാത്മികമായ മാർഗത്തിൽ ശ്രദ്ധയുണ്ട്. ശ്രദ്ധയില്ലാത്തവരാരുമില്ല. അശ്രദ്ധയുള്ളതുകൊണ്ടാണല്ലോ മാർഗത്തിലേക്ക് വരുന്നത്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന് സംഭവിക്കുന്ന എന്താണോ, അവൻ ഉപദേശത്തിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് ഈ ദോഷം വരും. അന്ധഗോലാങ്കുലൻ ന്യായം വരും. അതെന്താ പറയുന്നത്? ഇവിടെ ശ്രദ്ധയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്നതാണ് ഗുരുവിന് ശ്രദ്ധ വേണം, ശാസ്ത്രത്തിൽ ശ്രദ്ധ വേണം. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവതാരിത. ശാസ്ത്രത്തിലും ഗുരുവിലും ആ ശ്രദ്ധ വരുന്ന എന്താണ്? സത്യത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധയാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ അടുത്ത് പറ്റിക്കൂടി നിൽക്കുന്നവരും വഴിതെറ്റിപ്പോകുന്നു. നമ്മൾ കാണുന്നുണ്ടല്ലോ, ധാരാളം പ്രത്യക്ഷമായ അനുഭവമാണ്. വലിയ ഗുരു സേവകന്മാരായി വലിയ ഭക്ത എന്താ പറയുന്നത്, ഭക്ത ശിരോമണികളായൊക്കെ നിന്നിട്ട് അവസാനം എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. എന്താണ് അവിടെ എന്താ സംഭവിക്കുന്നത്? അവരുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്ന ഗുരുവിന്റെ ഉപദേശ താല്പര്യത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവനൊരു ദൃഷ്ടാന്തം പറയുകയാണ് ഏതുപോലെ സംഭവിക്കുന്നു. ഒരുത്തൻ അന്ധൻ നടന്ന് നടന്ന് നടന്നു പോയി. അന്ധന്മാർക്ക് വഴി അറിയാൻ വഴിയില്ലല്ലോ. തപ്പിത്തളഞ്ഞ് നടന്ന് നടന്ന് അയാൾ പോയി പെട്ടത് ഒരു കൊടുങ്കാട്ടിലാണ്. കൊടുങ്കാട്ടിന്റെ നടുക്ക് പോയിപ്പെട്ടു. അപ്പോ പിന്നെ മുമ്പോട്ടും പിന്നോട്ടും പോകാൻ വയ്യ, അവിടെ ഇരുന്ന് നിലവിളിച്ചു. അപ്പോഴാണ് ഗുരുവൻ അവിടെ ചെന്നത്. വാസ്തവത്തിൽ അയാൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്കാണ് നടന്നത്, പക്ഷെ വിപരീതമായ ദിശയിലേക്കായിപ്പോയി. കണ്ണില്ലാത്തതുകൊണ്ട് ലക്ഷ്യത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നടുക്കാട്ടിപ്പെട്ടു. നിലവിളി കേട്ടുകൊണ്ട് ഒരുത്തം വന്നു. അപ്പോൾ എന്താണ്, ഇവനെ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. നിലവിളിക്കുകയാണ്. എന്താ സംഗതി ചോദിച്ചു. ഞാനിങ്ങനെ കാട്ടിൽപ്പെട്ടു പോയി, അന്ധനായതുകൊണ്ട് എനിക്ക് വഴി ചെയ്യാൻ പറ്റില്ല. അവൻ പറഞ്ഞു, അതിനെന്താ പരിഹാരം ഉടനെ ഉണ്ടാക്കാം. നിനക്ക് ഈ കാട്ടിൽ നിന്ന് പുറത്തു പോയാൽ പോരെ, അതിന് നിന്റെ രക്ഷകനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പാവം അന്ധൻ ഇവിടെ പറയുന്നു, ശ്രദ്ധ ധാനതയാ. ഇവന്റെ ഈ വാക്കില് അത്യധികമായി അവന് ശ്രദ്ധയുണ്ടായി. ഇയാൾ എന്നെ രക്ഷിക്കാൻ വന്ന ആളാണെന്ന് വിചാരിച്ചു. അയാളെന്താ പറഞ്ഞത്? നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നീ അക്ഷരം പ്രതി അനുസരിക്കണം, അനുസരിച്ചോളാമേ. എന്താണ് മാറ്റമില്ലല്ലോ എന്റെ വാക്കിന്. ഒരു കാരണം വെച്ചാൽ ജീവൻ പോയാലും ശരി, ഞാൻ പറയുന്നത് എന്നെ പിന്തുടരണം തീർച്ചയായിട്ടും. ആ അന്ധന്റെ ഉള്ളിൽ പൂർണ്ണമായ ശ്രദ്ധയാണ്, വിശ്വാസമാണ്. പക്ഷെ ഈ വന്നയാളെന്താണോ, അയാൾ പോയി ഒരു വലിയൊരു കാട്ടിലൊക്കെ തീറ്റി നിന്ന് കൊഴുത്ത് നടന്ന ഒരു കാളയെ പിടിച്ചോണ്ട് വന്നു അവന്റെ മുമ്പം നിർത്തി. പറയുന്നത്, ഈ പോകുന്ന കാള നേരെ പട്ടണത്തിലേക്ക് നടക്കുകയാണ്, ഇതിന് കണ്ണെല്ലാം ശരിക്ക് കാണാം. ഞാനെന്താ ചെയ്യേണ്ടത്? ഇതിന്റെ പാലിൽ മുറുകെ പിടിച്ചോണം, വിടരുത്. ഇവൻ നേരെ നിന്നെ ടൗണിൽ കൊണ്ടെത്തിക്കും, നിന്റെ പ്രശ്നം തീരും, ഉറപ്പാണ്, തീർച്ചയായിട്ടും ഉറപ്പാണെന്ന് പറഞ്ഞു. ഈ പാപത്താൻ ഇതിന്റെ വാല് കയറി പിടിച്ചു. ഇത് പതുക്കെ നടക്കാൻ തുടങ്ങി. കണ്ണു കാണാത്തവനല്ലേ, അതിനോടൊപ്പം നടക്കാൻ പറ്റും. അവൻ മുറുകെ പിടിച്ചു. കാള പോയാലോ? കാള ഓടാൻ തുടങ്ങി. പിന്നെ എന്താ സംഭവിച്ചത്? ശേഷം ചിന്തിയും. എന്തുകൊണ്ടാ പറ്റിയത്? അവന്റെ വിശ്വാസം കൊണ്ട്. അപ്പൊ വിശ്വാസത്തിൽ മൂഢതയുണ്ടെന്ന് ഞാൻ ചിലപ്പോ പറയുമ്പോ ചിലരുടെ ഉള്ളിലിരുന്ന് ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും, പുറത്ത് കാണിക്കില്ല. ഞാൻ ദൂരെ അല്ലേ ഇരിക്കുന്നു, എന്നെ കയറി ചൊറിയത്തില്ല, പക്ഷെ ഉള്ളിൽ ചൊറിയും. അപ്പൊ എന്റെ മനസ്സിൽ വരുന്ന ഇതാണ് ഈ അന്ധകൂലാങ്കൂല ന്യായം. അപ്പൊ ഇങ്ങനെയും സംഭവിക്കാം, ശ്രദ്ധ കൊണ്ട്. ഭാഷകാരൻ പറയുകയാണ്, എന്നുവെച്ചാൽ അവിടെയും വിവേകം ആവശ്യമാണെന്നർത്ഥം. എവിടുന്നോ വന്ന ഒരുത്തൻ കൊണ്ട് മുമ്പെ കൊണ്ട് നിർത്തി കൊടുത്ത എന്താണ്, മതിച്ചു നടന്ന കാളെ അതിന്റെ വാലി പിടിച്ചാൽ എങ്ങനെയാ പുറത്തു പോകുന്നത്? അതൊന്നും അവൻ ചിന്തിച്ചില്ല. ഈ വന്നവനോ അവനൊരു തമാശ കാണാമെന്ന് വിചാരിച്ചു, എന്തായാലും ഇവൻ അന്ധൻ, ഒരു തമാശ കാശ് മുടക്കാതെ കാണാമെന്ന് വിചാരിച്ചു, പാവം അനുഭവിച്ചു. അപ്പോ ഇവിടെ പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോ പരമാർത്ഥത്തെ ഉപദേശിക്കുന്നുണ്ട്, പരമാർത്ഥത്തെ ഉപദേശിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സദൈവ സൗമ്യതം അഗ്രാസി തത്വമസി, ഇതാണ് പരമാർത്ഥ ഉപദേശം. ശ്രദ്ധ ആവശ്യമെന്ന് തന്നെ എവിടെയും പറയുന്നു, പക്ഷെ അത് എവിടെയാ ശ്രദ്ധ വേണ്ടത്? ഇതുപോലെ പ്രമാണഭൂതമായ വാക്യത്തിൽ സദ്ഗുരുവിൽ ശ്രദ്ധ വേണം. ഇവിടെ വന്നത് സദ്ഗുരു അല്ല വന്നത്, ഒരു സാഡിസ്റ്റ് വന്നത്. ഇവന്റെ അഭ്യുദയത്തെയോ നിശ്രേയസത്തെയോ ഒന്നും അയാൾ കാണിച്ചില്ല, മറിച്ച് ഇവന്റെ ദുഃഖം കണ്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പാവത്തനത് മനസ്സിലായോ? വിവേകം ഇല്ലാത്ത ശ്രദ്ധ അപകടത്തെ ഉണ്ടാക്കുമെന്ന് പറയുന്നതാണ്. ഈ ഇയാളും ആരാണ്, ഈ അന്ധനും കുറച്ചു നേരത്തേക്ക് ഭക്തനായിരുന്നു, അതുകൊണ്ടല്ലേ പറഞ്ഞത് അതുപോലെ അനുസരിച്ചത്. അപ്പൊ ഉപദേഷ്ടാവിന് ഉപദേശിച്ച അയാളുടെ ഭക്തി ഉണ്ടായിരുന്നു, പക്ഷെ അയാളുടെ വാക്യം പ്രാമാണികമാണോ എന്ന് പരിശോധിച്ചില്ല, അയാളുടെ വിവേകം അവിടെ പ്രയോഗിച്ചില്ല. എല്ലാവരും അന്ധരാണല്ലോ, മൊത്തമാർഗത്തിൽ എല്ലാവരും അന്ധരാണ്, പക്ഷെ അവിടെ വിവേകം കൂടെ ഉള്ളിൽ വേണം എന്നിട്ടത് പരിശോധിക്കണം. ഈ പറയുന്നത് ശരിയാണോ ഉപദേശം? ഇപ്പൊ ശ്രദ്ധ വിശ്വാസം ഉള്ളിടത്തും വിവേകം വേണം എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇതുകൊണ്ടാണ്. ആ ഉപദേശം ശരിയായ രീതിയിലാണോ? ഇനി ശരിക്കുന്ന ഉപദേശം തിരികട്ടെ, അവനിൽ ശ്രദ്ധയുണ്ട് പക്ഷെ വിവേകമില്ലെങ്കിൽ ഉപദേശത്തിന്റെ താല്പര്യം അവന് ഗ്രഹിക്കാൻ പറ്റില്ല. ഉപദേശ താല്പര്യം ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദേശിക്കുന്നത് പ്രാമാണികമായ വാക്യമാണ്, ഉപദേഷ്ടാവ് ആചാര്യനാണ്, സദ്ഗുരുവാണെങ്കിലും അവന് ഇതേ ദോഷങ്ങളൊക്കെ തന്നെ പറ്റും, അവന്റെ ഉള്ളിൽ വിപരീത ബുദ്ധിയാണെങ്കിൽ. അവിടെ എല്ലാം ഇത് തന്നെ പറയുന്നതാണ്, അന്തകു ലാംഗൂല ന്യായം, അവിടെ അത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരം പറയുന്നു, ഇവിടെ ഉപദേശിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷെ സത്യത്തെ പരമാർത്ഥത്തെ, കാരണം ഇപ്പൊ ആചാര്യനെ സംബന്ധിച്ച് മറ്റതങ്ങനെയല്ല, ഇവിടെ ഈ അന്ധനെ ഉപദേശിച്ച ആചാര്യൻ വേറെയാണ്, പക്ഷെ ഇവിടെ വാസ്തവത്തിലുള്ള ഈ ആചാര്യനെ സംബന്ധിച്ച്, പിതാവിനെ സംബന്ധിച്ച് പുത്രന് ശരിയായ ബോധം ഉണ്ടാകണമെന്നുള്ളൊരു താല്പര്യമുണ്ട്, വേറെ താല്പര്യങ്ങളൊന്നുമില്ല. പുത്രനെ സംബന്ധിച്ച് ഒരിക്കലും പിതാവിന് സ്വാർത്ഥത വരാൻ വഴിയില്ലല്ലോ, കാരണം പിതാവിന്റെ അഭ്യുദയത്തെയും നിശ്രേയസത്തെയും ആഗ്രഹിക്കുന്ന ആളാണ്, പുത്രന്റെ അഭ്യുദയ നിശ്രേയസങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണ് പിതാവ്. അതുകൊണ്ട് ആ വാക്യം പ്രാമാണികമാണ്, ആ വാക്യത്തെ ഗ്രഹിക്കുന്നു, വിവേകപൂർവമായി ഗ്രഹിക്കുന്നു, അതുകൊണ്ട് അവിടെ വിപരീത ബുദ്ധി ഉണ്ടാകുന്നില്ല, അവൻ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. മറിച്ചാണെങ്കിലോ, യതിച്ചജ്ഞസ്യ സതോ മുമുക്ഷോഹോ, ഇവിടെ മുമുക്ഷുവാണ് അവൻ, തത്വത്തെ ഗ്രഹിച്ചെങ്കിൽ പിന്നെ അവന് മുമുക്ഷുവായിരിക്കേണ്ട കാര്യമുണ്ടോ? മുക്തൻ തന്നെ, അതുകൊണ്ടവൻ തത്വത്തെ സംബന്ധിച്ച് അവൻ അജ്ഞനാണ്, അവന് കണ്ണില്ല, അതുകൊണ്ടാണ് അവൻ കാട്ടിൽ കിടന്ന് തപ്പിയത് മുമുക്ഷോഹോ. പക്ഷെ അവനറിയാം ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം, പട്ടണമാണ് തന്റെ ലക്ഷ്യമെന്നുള്ള ബോധം അവന്റെ ഉള്ളിലുണ്ട്. അവനോട് എന്താണ്, അചേതനം അനാത്മാനം ആത്മീയത്യുപദിശേ, അചേതനമായ വസ്തുക്കളെയാണ് ആത്മാവായി ഉപദേശിക്കുന്നത്, സംഖ്യന്മാരെയും മറ്റുമ്പോൾ അല്ലെങ്കിൽ ചാർവാകനെ പോലെ. സത്യമല്ലാത്തതിനെ സത്യമൊന്നും ഉപദേശിച്ചാൽ എന്തു ചെയ്യും? പ്രമാണഭൂതം ശാസ്ത്രം അപ്പോ എന്നിട്ട് ആ ഉപദേശത്തെ പ്രമാണമായിട്ട് പറയുന്നു, ഇത് സത്യമാണ് ഞാൻ ഉപദേശിക്കുന്നത്, പരമാർത്ഥമാണ് എന്ന് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ അവൻ ഗ്രഹിക്കും, ആ വാക്ക് സത്യമാണ് എന്ന് ഗ്രഹിക്കും. സശ്രദ്ധാനതയാ, അവൻ അതിൽ ശ്രദ്ധയുണ്ടാവും, അതാണ് അപകടം. അപ്പൊ സദ്ഗുരു, സത്ശാസ്ത്രം, സത്ശ്രദ്ധ, മൂന്ന് കാര്യങ്ങളും പറയുകയാണ്. ശ്രദ്ധയിലും ആ സത്വം വേണം. അതെങ്ങനെ ഉണ്ടാവും? അതിനവന്റെ ഉള്ളിൽ വിവേകം വേണം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഉദ്ധരേത് ആത്മന ആത്മാനം. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. അതൊരു പ്രതിജ്ഞയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഉടനെ പറഞ്ഞു, എന്താണ് ഉദ്ധരേത് ആത്മന ആത്മാനം. പക്ഷെ നീ നിന്റെ വിവേകത്തെ കൂടെ ഉപയോഗിക്കുന്നു, രണ്ടും കൂടെ ചേർത്ത് വരണം. നിന്റെ വിവേകത്തെ നീ ഉപയോഗിച്ചാലേ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ്. അതല്ലാതെ ഗുരു അങ്ങ് രക്ഷപ്പെടുത്തി കളയും എന്നുള്ള ഒരു ഭാഗം മാത്രം കൊണ്ട് കാര്യം നടക്കും, രണ്ടു ഭാഗവും ചേർന്ന്. ഒരിടത്തൊരു ദീപത്തെ ജ്വലിപ്പിക്കണമെങ്കിൽ അവിടെ തിരിവേണം. ഒരു ദീപം മാത്രം ഉണ്ടായിരുന്നാ പോരാ, ദീപമുണ്ട്, ഒരിടത്ത് തിരിയില്ലെങ്കിൽ ദീപം ജ്വലിക്കുകയില്ല. ഇപ്പോ ഗുരുവിലുള്ള ദീപം ശിഷ്യനിൽ ജ്വലിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ തിരിവേണം. അതാണ് വിവേകയുക്തമായ ശ്രദ്ധ വേണം. ആ വിവേകയുക്തമായ ശ്രദ്ധയാണ് പറയുന്നത്, ശ്രദ്ധധാനതയാ. അതല്ലാതെ മറിച്ചുള്ള ശ്രദ്ധ പലതരത്തിലും വരാം. അന്ധ ഗോലാങ്കുല ന്യായേന, ഈ പറഞ്ഞ ന്യായമനുസരിച്ച് തദാത്മദൃഷ്ടിം ന പരിത്യജേത്, അവനെന്തെയും അനർത്ഥങ്ങളെയെല്ലാം പുരുഷാർത്ഥമായി ധരിക്കും. അവനിൽ നിന്ന് ആ ബുദ്ധി പോകത്തില്ല, വിപരീതബുദ്ധി നശിക്കത്തില്ല, ഭ്രാന്തി നശിക്കത്തില്ല. തദ്വ്യതിരിക്തം ച ആത്മാനം ന പ്രതിപദ്യേ, പരമാർത്ഥത്തെ അവൻ ഗ്രഹിക്കത്തില്ല വിവേകമില്ലെങ്കിൽ. തഥാസതി, അങ്ങനെ വന്നു കഴിഞ്ഞാലോ പുരുഷാർത്ഥാത് വിഹന്യത, പുരുഷാർത്ഥം അവന് ലഭിക്കാതെ പോകും. അനർത്ഥം ചേത്, വലുതായ അനർത്ഥത്തെ അവൻ പ്രാപിക്കുകയും ചെയ്യും. ഇവിടെ അന്ധന് സംഭവിച്ച പോലെ സംഭവിക്കും. അതുകൊണ്ട് ശ്രദ്ധ എന്ന് പറയുന്നതുകൊണ്ട് മാത്രമായില്ല, വിശ്വാസം എന്ന് പറയുന്നതുകൊണ്ട് മാത്രമായില്ല, അതിനോടുകൂടി സത്ത് കൂടി കൂട്ടിച്ചേർക്കണം. അപ്പോൾ അത് സത്ത് കൂട്ടിച്ചേർക്കണമെങ്കിൽ എന്ത് വേണം? അവൻ്റെ ഉള്ളിൽ വിവേകം ഉണ്ടായിരിക്കണം. അപ്പോൾ അതവന് പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ്, അതുകൊണ്ട് ഇവിടുത്തെ ശാസ്ത്രം പ്രമാണമാണോ, ഇവിടുത്തെ ശാസ്ത്രത്തിൽ നിന്ന് പ്രമേയമുണ്ടാകുമോ എന്നുള്ള കാര്യം ഒരു സ്വവിവേകത്തിലൂടെ തീരുമാനിക്കണമെന്നാണ്. ഒരുവന് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനെ ആർക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല, ഈശ്വരന് പോലും രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടല്ലേ ഇവിടെ ഈ ജീവന്മാരിൽ ഈശ്വരനും രക്ഷിക്കാത്തവരായി ഒരുപാട് ഇവിടെ കിടക്കുന്നില്ലേ? അങ്ങനെ ഈശ്വരൻ സ്വതന്ത്രമായി രക്ഷിച്ചിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെ സംസാരമുണ്ടാവും? ഇവിടെ എങ്ങനെ ദുഃഖമുണ്ടാവും? ഇവിടെ എങ്ങനെ വിപത്തുണ്ടാവും? നാശങ്ങളെങ്ങനെ ഉണ്ടാവും? അവിടെ എന്ത് സംഭവിക്കുന്നു? അവനിൽ അവനെ രക്ഷിക്കുന്നതിനുള്ള ഉദ്യമം സംഭവിക്കുന്നില്ല. അതുകൂടെ ചേർന്ന് എന്നാലേ പറ്റും. പുരുഷാർത്ഥം അത് പ്രധാനമാണ്. ആ പുരുഷാർത്ഥത്തെ സൂചിപ്പിക്കാനാണ് ഇതെല്ലാം പറയുന്നത്, ശ്രോതാവിന്റെ ശ്രദ്ധ എന്നെല്ലാം പറയുന്നു. അല്ലെങ്കിൽ അത് അവൻ ലക്ഷ്യത്തെ പ്രാപിക്കില്ലെന്ന് മാത്രമല്ല പറയുന്നു, അനർത്ഥം ചേത്, അനർത്ഥത്തെയും പ്രാപിക്കും. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.